ക്ഷുതിര് സംപേഷണം പൊടിക്കുക. നകാരത്തിന് നകാരം ക്ഷുണത്തി ക്ഷുണത്തി. ഇവിടെ ദകാരം വന്നിരിക്കുന്നോണ്ട് ജലാദി പരത്തി വരുമ്പോ ജനാഞ്ജി, നകാരത്തിന്റെ പരത്തിൽ വരുന്നോണ്ട് നകാരത്തിന്റെ പരത്തിൽ വരുന്നുണ്ട്. എന്തുവരും? നകാരത്തിന്റെ പരത്തി വരുന്നുണ്ട്. നകാരത്തിന്റെ പരത്തി വരുന്നുണ്ട്. എന്തുവരും? ജരോജരി സവർണ പ്രകാരം വികല്പമായി രൂപം വന്ന് രണ്ട് രൂപം വരും. ആ അത് എന്ന് വെച്ചാൽ അത് വലിയ വ്യത്യാസമില്ലല്ലോ. രണ്ട് രൂപം കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ വലുതാകും. അതുകൊണ്ടായിരിക്കും രണ്ട് രൂപം തിരിച്ചറിയുന്ന തന്നെ പ്രയാസമില്ല. ക്ഷുണത്തി ക്ഷുന്ത അനുസ്വാര പ്രസവർണമാണ് ക്ഷുന്ത. പക്ഷെ നത്വം വരുന്നില്ല, അസിദ്ധമായിട്ട് ക്ഷുന്തന്തി ക്ഷുണത്തി. അവിടെ ഖരിച്ച ക്ഷുന്ത ക്ഷുന്ത ക്ഷുണദ്മി ചനസ്വര ലോകം വരുന്നില്ല. ക്ഷുന്തുവഹ ക്ഷുന്തുമഹ ആത്മനിയോഗത്തിൽ അതിന്റെ ആവശ്യമില്ല. ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. ആരോ വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ന് പറഞ്ഞു. ഞാനായിട്ട് പറഞ്ഞല്ല പറഞ്ഞത്. ആ അതാ ഞാനായിട്ട് പറയാറില്ല. പിന്നെ ആർക്കെങ്കിലും അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം പഠിച്ചിരിക്കുകയല്ലേ. അപ്പൊ ഞാൻ വിചാരിക്കും നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും അധികം കാര്യം കാണും, എനിക്ക് തെറ്റുപറ്റിയാണെന്ന് വിചാരിക്കും. അങ്ങനെ ജഷ് വേണ്ടി ജരോജരി സവർണ വരും. അടുത്തൊന്നും വരുന്ന ആത്മേയത്തില് അവിടെ എന്തുവരും? കരിജ വരുന്നു, സിനസോറല്ലോ പോരുന്നു, പിന്നെ അത് വരുന്നു ജരോജരി. രണ്ടു രൂപം വരുന്നു. ജല്ല് വരുമ്പോഴൊക്കെ രണ്ടു രൂപം വരും. ക്ഷുന്തേ ക്ഷുന്താതെ ക്ഷുന്തതേ ക്ഷുൻസേ ക്ഷുന്താതെ. അവിടെ എന്ത് വരും? ജരോജരി സവർണ വരാം. അപ്പോ ലോപിക്കുന്ന രൂപവും ലോപിക്കാത്ത രൂപവും ക്ഷുന്തുവഹേ ക്ഷുന്തുമഹേ. ലോട്ടിൽ വരുമ്പോ അനട്ട് ചുക്ഷോദ ദാന്തത്തിൽ അനട്ട് ഏതൊക്കെയാണ്? അത് രണ്ടാമത് അത് ക്ഷുത് ക്ഷുത് വന്നല്ലോ. ആത്മനിയോഗത്തിൽ എന്ത് വരുന്നു? ചുക്ഷു ഇവിടെ വരത്തില്ല, ഇത് ക്ഷുദ്ധാണ്. ചുണത്തു, അവിടെ രണ്ട് രൂപം ചല്ലു വരുത്തിയുന്നുണ്ട്. ചുന്ദന്തു. അടുത്ത് അവിടെ എന്ത് വരുന്നു? സേറി ഭുജലി വൃദ്ധി വന്നു. ചെലവ് ജലി സവർണ വന്നിട്ട് ചുന്തി അല്ലെങ്കിൽ ചുന്തി രണ്ട് രൂപ ചുന്താത് ചുന്തം ചുന്ത ചുണദാനി ചുണതവ ചുണ അക്ഷുണത് ആത്മനിവേദം ചുന്താം ചുന്താതാം ചുന്ത ചുൻസ ചുന്താതാം ചുന്ത അവിടെ സൂത്രം വന്നു. ആത്മനിയമത്തിൽ അക്ഷുന്ത രണ്ട് രൂപം അക്ഷുന്താതാം അക്ഷുന്തത അവിടെ ഖരിജ ചർത്തം വരുന്നു, പിന്നെ സൂത്രം വരുന്നു. പരസ്യത്തിൽ സൂത്രം ഇരുത്ത് വാങ്ങു വന്നിട്ട് ഏത് വന്നു? വധവ്രജ അക്ഷൗത്സീത് അക്ഷൗത്താം ജലോ ജലിച്ചിലോപിച്ച് അക്ഷൗത്സീഹി അക്ഷൗത്ത അക്ഷൗത്തം അപ്പോ അക്ഷൗത്തം അക്ഷൗത്തം ആത്മനിയോഗത്തിൽ അക്ഷൗത്ത സിത്ത സിച്ചുപോയി അക്ഷുത്ത അക്ഷുത്സാതാം അക്ഷുസ്സതാം ക്ഷുത്താഹ അക്ഷുസ്സാതാം അടുത്ത് വരുന്നത് ഉച്ചതിര ദീപ്തി ദേവനയോ. ഇവിടെ ദേവനും ശോകം എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ദേവനത്തിന്റെ അർത്ഥം ക്രീഡ എന്നാണ്. അതിനെന്താ അർത്ഥം കൊടുത്തിരിക്കുന്നു ആ പുസ്തകത്തിൽ? അതെ, ഇവിടെ ശോകം എന്ന് എഴുതിയിരിക്കുന്നു. ശോകം എന്നർത്ഥം വരത്തില്ല. കളിക്കുക. ഉച്ചതിര എന്ന് പറയുന്നതിൽ ഇരുത്തായി, ഊ എന്ന് പറയുന്നതും ഇത്തായി. അപ്പൊ ചകാരം നിവർത്തിക്കും. എങ്ങനെ നിമിത്താവായെ? പിന്നെ ശേഷിക്കുന്ന എന്താണ്? ചൃത്. ചൃദ്ധാണ്. ചൃദ്ധിന് ശിനം വന്നു കഴിഞ്ഞാൽ ചൃണാദ്, ചൃണാദ് ചൃണത്തി ചൃന്ദ ചൃന്ദന്തി ചൃണത്സി ചൃന്ദ ചൃന്ദ ചൃണത്മി ചൃന്ദുവ. ഇവിടെയും രണ്ട് രൂപം വരും ജലാദീൻ. എന്തുകൊണ്ട്? ദായിരിക്കുന്നുണ്ട്. ദായിരുന്നു കഴിഞ്ഞാൽ ചെറുചരി സവർണ പ്രകാരം ദകാരം ലോപിച്ച വികല്പമായ രണ്ട് രൂപം വരും. ആത്മനിയോഗത്തിൽ ചിന്ത ചിന്താതി ചിന്തത നട്ടില് ചൃത്. അവിടെ ചായയുടെ പരത്തിൽ ച വന്നുകൊണ്ട് എന്തുവരും? തുക്ക് വന്നു. അപ്പൊ ചൃ ത് നല്ല വരുമ്പം ഗുണം വന്നിട്ട് ചർദ്ദ ചർദ്ദ ചൃതതുഹു ചൃത്. ദാന്തത്തിൽ ചേട്ടുവാൻ കേട്ടോ, കേട്ടത് വരുന്നില്ല അവിടെ. അപ്പൊ എന്തോന്നു? ചർദിത ചൃത ചർദിവ ചൃതേ ലൊട്ടിൽ വരുമ്പോ എത്ര ധാതുക്കള്? അഞ്ചെണ്ണം. അതിൽ ഏതാ വന്നത്? അല്ല, നേരത്തെ വന്നു. നൃത്ത് വന്നു. നർത്തിഷ്യതി. ഇവിടെ കൊടുത്തിരിക്കുന്നു ശരിയായിട്ടുള്ള എന്താണ്? സേ അസിചീതി വേട്ട് ഛച്രദിഷ. അവിടെ അല്ലല്ലോ വരുന്നു. ഛർദിഷ്യതിക്ക് മുമ്പിൽ കൊടുക്കേണ്ടതാണ്. അത് ഛർദിഷ്യതിക്ക് മുമ്പിലാണ് കൊടുക്കേണ്ടതുണ്ട്. സേ അസിചീതി വേട്ട്. അത് നേരത്തെ കൊടുത്ത ആൾക്കാർ വിചാരിക്കും ഛർദിഷ്യ അവിടെ എന്തോ സംഭവിച്ചു. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എവിടെ? ഓ, അതങ്ങനെ കൊടുത്ത് കൊടുക്കേണ്ട എവിടെയാ? ചർദ്ദിഷ്യതിക്ക് മുമ്പിലാണ് കൊടുക്കേണ്ടത്. കാരണം അത് കണ്ടാൽ എന്താ തോന്നുന്നു ആൾക്കാർ നോക്കും, ഇവിടെ എന്താ വേട്ട്, ഇവിടെ ഒരു വികല്പമായിട്ട് ഇട്ടില്ല. അതുമല്ല അതിന്റെ വൃത്തിയിൽ എന്താ പറയുന്നത്, സിജ് ഭിന്നസ്യ സാധേരാർദ്ധസ്യ. ഇവിടെ എങ്ങനെയാ വരുന്നത്, ഉണ്ടല്ലോ എങ്ങനെ ചെയ്ത് സാധ്യ ആർദ്രാതകത്തിന് വിട്ട് വികല്പമായിട്ട് വിധിച്ചു. സാധ്യായ ആർദ്രാതകന്തോ അതിനിട്ട് ഇതൊക്കെ വിളിച്ചു. അപ്പൊ നോക്കേണ്ടത് ഛർദിഷേ, അവിടെ സാധ്യ ആർദ്രാതകല്ലേ, സേ സാധ്യരാർദ്രാതുമായിട്ട് ഇട്ട് വരാം. ആർദ്രാതു എങ്ങനെ വരുന്നു, തിങ് അത്. അപ്പൊ ഇവിടെ രണ്ട് രൂപം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ. ചേ രണ്ട് രൂപ ഉണ്ടോ? ആ രണ്ട് രൂപ ഉണ്ടെങ്കിൽ ചെയ്യാം. ഇവിടെ രണ്ട് രൂപം കൊടുത്താ മതി. ഇവിടെ രണ്ട് രൂപ ഉണ്ടല്ലോ, ഞാൻ കണ്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ ശരിയാ, രണ്ട് രൂപ ഉണ്ട്. ഛർദിഷ്യതി അടുത്ത് ചൃണത്തു ചൃന്ദി. അവിടെ എന്തുവരും, വികല്പമായിട്ട് ലോപിച്ച് പുറത്തിട്ടിരിക്കുന്ന ചൃന്ദി ചൃന്ദി ഒറ്റ രൂപമുള്ള രണ്ട് രൂപം വരും. ചൃന്ദി ചൃന്ദാൽ ചൃന്ദം ചൃന്ദ ചൃണ താനി ചൃണതാവ ചൃണത ചൃന്ദാം ചൃന്ദാദാം ചൃന്ദസ്വ ചൃന്ദാദാം ചിന്നതൈ ചിന്നതവഹി ചിന്നതമഹി അച്ഛൃണ അച്ഛൃണ അച്ഛൃന്ദാം അച്ഛൃന്ദൻ അച്ഛൃണ അച്ഛൃണ അച്ഛൃന്ദം അച്ഛൃന്ദ അച്ഛൃണതം അച്ഛൃന്ദോ അച്ഛൃന്ദോ. അഭിനയത്തിൽ അച്ഛൃന്ദ അച്ഛൃന്ദാദാം അച്ഛൃന്ദത അച്ഛൃന്ദാഹ അച്ഛൃന്ദ അച്ഛൃന്ദോ അച്ഛൃന്ദി അച്ഛൃന്ദ്വഹി അച്ഛൃന്ദ്വഹി. വിധിലിംഗ വൃദ്ധി വരുന്നില്ല, എന്തുകൊണ്ട് നേട്ടി. അപ്പൊ എന്തുവരുന്നു, അച്ഛർദീ അച്ഛർദിഷ്ഠാം അച്ഛർദിഷു അച്ഛർദി അച്ഛർദിഷ്ഠം അച്ഛർദിഷ്ഠ അച്ഛർ അച്ചർദിഷം അച്ചർദിഷം അച്ചർദിഷം. സിച്ച് അവിടെ എന്തു പറഞ്ഞു? സേ അസിജി എന്നിടത്ത് അസിജ് ഭിന്നസി, അവളുടെ ഇട്ട് കേൾപ്പാവുന്നില്ല. അദ്വൈതം കഴിഞ്ഞില്ലേ? അപ്പൊ എന്തായിരുന്നു? ആ ചർ ദിഷ ഇട്ടുള്ളോണ്ട് സ്വിച്ച് ലോപിക്കില്ല. അച്ചർദിഷ്ട അവിടെ എന്തുവരും? ഇട്ടുള്ളോണ്ട് ലിംഗ്സിച്ച ആത്മനിപദേശു വരില്ല. അച്ഛത്ത് എല്ലായിടത്തും അട്ടു എന്നിടത്ത് തുക്ക് വരും, അത് എല്ലായിടത്തും വരും. അപ്പൊ അച്ചർദിഷ്ട അർച്ചദിഷാദാം അർച്ചദിഷത അച്ചദിഷ്ട അർച്ചദിഷാദാം അച്ചദി ദ്വിജ ഒന്ന് സ്വിച്ച് പോവും. അപ്പോ അച്ചർദി ഇട്ടുണ്ട്, അച്ചർദിഢം അച്ചർദിഷി അച്ചർദിഷ്വഹി അച്ചർദിഷ്മഹി അച്ചർദിഷ്യ ഓ രണ്ട് രൂപ അടുത്തു വരുന്നത് ഉത്തൃതിര് ഹിംസാനാദരയോ. ഉത്തൃത് ഓ ഇതുപോലെ ഇത്തായി പോയി ഇരുമ്പോയി ശേഷിക്കുന്ന എന്താണ്? ഉത്ര അവിടെ രണ്ട് തകാരമുണ്ട്, അതെങ്കിലൊന്ന് തുക്ക് ഒരു ഛാപരത്തിലിരിക്കുമ്പോ താപരത്തിലിരിക്കുമ്പോ ഉദ്ദാണെങ്കി പിന്നെ എങ്ങനെ തകാരം പോവും? ഉണ്ടെങ്കിലേ തകാരം വരത്തുള്ളൂ. പിന്നെ ഏകദേശം രണ്ട് തകാരം വരും. ഉദ്ദു വന്നു കഴിഞ്ഞാല് ആ ദകാരം പിന്നെ എങ്ങനെ പോകും? ധാതു എങ്ങനെ? അതിലെങ്ങനെയാ പുസ്തകത്തിൽ ഒന്നേ ഉള്ളൂ? ആ അപ്പൊ ഇത് തെറ്റാത്തിര് ഇതില് രണ്ട് തകാരം കൊടുത്തിട്ടുണ്ട്, അതിലൊന്നേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ. അപ്പൊ അത് ശരിയാ. ഇപ്പൊ തൃത് അപ്പൊ എന്തുവരുന്നു? തൃണത്തി ആ ഇവിടെ എന്തുവരും? ദാ വന്നു കഴിഞ്ഞാൽ രണ്ട് രൂപം വരും. ദാ ജല്ല് വരത്തി വരുമ്പോ എന്തുവരും? ലോകം വരുന്നു, വരാത്ത രണ്ട് രൂപം വരും. അപ്പൊ എന്തുവരുന്നു? തൃണത്തി തൃന്താണോ? തൃണത്തി തൃന്ത തൃന്തന്തി തൃണത്സി തൃന്ത തൃന്ത തൃണത്തി തൃന്തുവഹ തൃന്തുമഹ. ആത്മനിപദം തൃന്തേയ ആണോ? എന്നാണ് തൃന്തേ തൃന്താതെ തൃന്തേ തൃന്തേ തൃന്തേ തൃന്തേ തൃന്തുവഹേ. ലിട്ടിൽ വരുമ്പോ എന്തായിരുന്നു? ത്രിത് ത്രിത് അഭ്യാസം ഫലാശേഷം വന്നിട്ട് ത്രിത് ഗുണം വന്ന് തത്രതതുഹു തത്രതുഹു ആത്മയോഗത്തിലും ഇവിടെ രണ്ടു രൂപം വരത്തില്ലേ, രണ്ടു രൂപം വരില്ലേ, സേ അശുചി കൃത ചെറുത തൃത വന്നല്ലോ അത്രത്, അപ്പൊ രണ്ടു രൂപം വരും. ട്ടില് വരുമ്പോ ഗുണം വരും, എട്ട് വരും, കരിച ചർത്തും വന്നു തർത്തിത ൃന്ധി അവിടെ എന്ത് വരുന്നു? ഉജ്ജ്വല ബഹുവർദി വികല്പമായിട്ട് ലോപിക്കുമ്പോ ഒന്ന്, ലോപിക്കാത്തപ്പോ രണ്ടു രൂപം. തൃന്ധി അവിടെയും രണ്ടു രൂപം. തൃന്ദം തൃന്ദ തൃണദാനി തൃണദാവ തൃണദാവ അഭിനയത്തിന് തൃന്ദം എല്ലായിടത്തും രണ്ടു രൂപം അങ്ങനെ വരുന്നത്. തൃൻസ തൃന്ദാതാം തൃന്ദം തൃണദൈ തൃണദാവഹി തൃണ നെട്ടിൽ വരുമ്പോ അതൃണ അതൃന്ദാം അതൃന്ദൻ അതൃണ അതൃണ അതൃന്ദം അതൃന്ദ അതൃ അതൃന്ദാന്നാണ് ആത്മനിയോഗത്തിൽ അതൃന്ദ രണ്ട് രൂപം. അതൃന്ദ എട്ട് വരത്തില്ലേ, എട്ട് വരത്തില്ലേ, അപ്പൊ എന്തോരും എട്ട് വന്നില്ലെങ്കിൽ സൂത്രം വരും. എന്താണ് അതിന്റെ വൃത്തി? ലിംഗ്സമീപാത് ഫലം എന്നാണോ? ശരി, ഇപ്പൊ എന്ത് വരുന്നു? ഗുണം വരുമോ? ഇപ്പൊ എന്തരും? വേറെ സൂത്രം വരുന്നു. ഖരിച തൃശ്രീഷ്ഠ ലുകിൽ വരുമ്പോ അത് വരുന്നു ആദ്യം ഇരുതോ വാച്ചിലായി രംഗം വന്നിട്ട് അതൃദത് അതുർദതാം അതുർദൻ അതുർദഹ അതുർദതം അതുർദത അതുർദതം അതുർദാവ അതുർദാമ സ്വിച്ച് വരുമ്പോ ഇട്ടും വരുമ്പോ എന്ത് വരും ഗുണം വന്നിട്ട് ഈ സ്വിച്ച് ആത്മയോഗത്തിലാണെങ്കിലോ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ ഇട്ട് വരുന്നുണ്ട് അതുകൊണ്ട് കിത്താവത്തില്ല ഗുണം വരാം അതർദിഷ്ഠ ഇട്ട് വരുന്നു ഗുണം വരുന്നു വികല്പമായിട്ട് ഇട്ട് വരുന്നുണ്ട് എന്തൊരു രണ്ടിരിക്കും കൃതി വേഷ്ടനേ കൃസ്നാതി എന്ന് വരുന്നു കൃണത്തി എത്ര രൂപം വരും വരുമോ ഉറപ്പാണോ ഒരു രൂപയുള്ളു കൃണത്തി കൃന്ത അവിടെ എത്ര വരും രണ്ട് രൂപ ഇത് വന്നുണ്ട് കൃണത്തി കൃന്ത കൃന്ദന്തി എനിക്ക് പറയാ അറിയാൻ നിങ്ങൾ തെറ്റിക്കുന്നു ഞാൻ മിണ്ടാതിരുന്നത് എന്തുകൊണ്ട് ഇതിലൊരു രൂപയേ ഉള്ളു പരസ്യം മാത്രമേ ഉള്ളു ഇവിടെ മുതൽ പരസ്യമാണ് ഇതിൽ ആത്മയോധം ഇല്ല ഒന്നുകിൽ അനുദാത്തം ഇതായിരിക്കണം അല്ലെങ്കിൽ സ്വരിതഞ്ഞിത്തായിരിക്കണം ഒന്നുമില്ലെങ്കിൽ എന്തോരും ശേഷാത് കർത്തരി പരസ്യമേതം മാത്രമേ ഉള്ളൂ ലെട്ടിൽ വരുമ്പോ എന്തുവരുന്നു ചക്രത്ത ചകൃതതുഹു ചകൃതുഹു ലൊട്ടിൽ വരുമ്പോ ഇട്ട് വരുമോ സേട്ടോ കേട്ടോ കർത്തിത സേ അസിച്ചി എന്ന് പറയുന്ന സൂത്രത്തിൽ ഏതൊക്കെ ഉദാഹരണങ്ങളാണ് ഉള്ളത് സേജരി കൃത ചെറുത ചെറുത ചെറുത കൃത അതിലുള്ള എല്ലാ ധാതുക്കളും നമ്മൾ ചെയ്തോ ചെറുത ഇല്ല ചെയ്തോ ചെറുത്ത എന്ന് പറയുന്നത് പഠിച്ചോ ചെറുത്ത എന്ന് പറയുന്നോ ഉറപ്പാണോ നൃത്ത പഠിച്ചു എവിടെ വന്നു ദിവാദി ചെറുത പഠിച്ചിട്ടില്ല ഹിംസ സംഗ്രന്ഥനയോ അത് വന്നിട്ടില്ല ഒന്നോ വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല അടുത്തെന്ത് വരുന്നു കൃണത്തു കൃന്ദു കൃന്ദ് കൃന്ധി കൃന്ദാത് കൃന്ദ കൃണദാനി ഏഹ് നിങ്ങൾക്ക് എനിക്ക് തെറ്റിയാൽ നിങ്ങൾക്ക് സന്തോഷമാണ്, നിങ്ങൾക്ക് തെറ്റിയാൽ എനിക്ക് സന്തോഷമാണ്. ഓ ഒന്ന് തെറ്റിയല്ലോ. ആശീർലിംഗില് കൃത്യാത് ലുങ്ങില് അവിടെ ഇരില്ല, അതുകൊണ്ടൊന്ന് വരുന്നു. ഇരുതോവ വരുന്നില്ല. പിന്നെ സ്വിച്ച് വരുന്നു, എട്ട് വരുന്നു, സേഅസിജി വരില്ല, സിജ് ഭിന്നസ്യാന്ന് പറഞ്ഞു. അതുകൊണ്ടൊന്ന് വരുന്നു അകർത്തി അകർത്തിഷ്ഠാം അകർത്തിഷു അകർത്തി അകർത്തിഷ്ഠം അടുത്ത് അകർത്തിഷ്യർ അടുത്ത് ത്രിഹഹിസി ഹിംസായം. രണ്ടും ഒരർത്ഥമായതുകൊണ്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ആദ്യം തൃഹ് വരുന്നു. തൃഹ് സിനമ തീ വരുന്നു. തൃണഹ ഇം തൃണഹ ശനമി കൃതേ ഇമാകമോ ഹലാദു പിരി സർവധാതു തൃഹ ശനമി കൃതേ. ആദ്യം തൃഹിന് ശം വന്നു, സ്നം വന്നു. അപ്പൊ എന്തായി? തൃ ന. ഇനി എന്തുവരും? ഇമ്മ വരും. അപ്പൊ എന്തുവരും? അപ്പൊ എങ്ങനെ വരും? മീത്തച്ചോ അന്ത്യാത്പര, അന്ത്യമായ അച്ഛന്റെ പരത്തി വരണം. അപ്പൊ തൃ ന ഇയ ഇമ്മ തൃ ന ഈ മിത്തായോണ്ട് എന്തോരും മകാരം പോയി. അപ്പോ തൃ ന ഈ അപ്പൊ എന്തോരുന്നു? പക്ഷെ അതെവിടെ വരത്തുള്ളൂ? ഹലാദു പിതി സർവതാവ്, എല്ലായിടത്തും വരില്ല. ഹലാദിയായ ഹലാദിയായിരിക്കണം, പിത്തായിരിക്കണം, സർവതാതുമായിരിക്കണം. അപ്പൊ തൃ ന ഈ എന്ന് വരും. ഗുണം വരുമ്പോ തൃ നേ അറുവണ്ണ ഇത് ശ്രദ്ധിക്കേണ്ട ഇതാണ്. ഹലാദിയും പിത്തും സർവ്വധാതുമാണെങ്കിലേ ഇത് വരത്തുള്ളൂ, അല്ലാത്തടത്ത് വരുന്നില്ല. അപ്പൊ തൃണേ ഇത് കഴിഞ്ഞ് ഇനി ബാക്കി ജോലി. തൃണേ തീ പരത്തില് തൃണേത്ത് തീ ധാതു അവിടെയുണ്ട്. തൃണേ ഹ് തീ തൃണേ ഹ് തീ ഹോഢ വരുന്നു. എവിടെ അത് പഠിച്ചത്? ഹോഢാവെന്ന് കഴിഞ്ഞാൽ അടുത്ത് എന്തിരിക്കുന്നു? തീ ജസ്തോ ധോധ. പിന്നെ എന്ത് വരുന്നു? ഷ്ടുത്വം വരുന്നു. എന്ത് വരുന്നു? ഠോഢേ ലോപകപ്രകാരം ലോപിച്ചു. പിന്നെ ഠോഢേ ലോപം എന്നാ അവിടം വരുന്ന വേറെ സൂത്രം ഉണ്ടേതാണ്? എന്ത് വരാത്ത അച്ചു വേണ്ടല്ലോ അതിന്. അതെന്താ പറഞ്ഞിരിക്കുന്നത്? അണ്ണ ഇവിടെ അണ്ണല്ലേ? അണ്ണുണ്ടോ അവിടെ? അണ്ണുണ്ടോ? ദീർഘമില്ല. പൂർവത്തിൽ അണ്ണുണ്ടോ? അണ്ണില്ല. ഏ എന്ന് പറയുന്ന അണ്ണിപ്പെടുന്നില്ല. എന്തുകൊണ്ട്? പൂർവേണൈവ പൂർവേണൈവ അൻഗ്രഹ സർവ ഹൃദയനുദി സവർണസ്യ ഇതേതദേകം പൂർവേണൈവ അണ്ണെന്നാണോ പൂർവേണൈവൻ ഗ്രഹ സർവ പരേണൈവൻ ഗ്രഹ സർവ പൂർവേണൈവൻ ഗ്രഹമദ ഹൃദയനുദി സവർണസ്യ ഇതേതദേത് പരേണവ പരേണൈവേൻ ഗ്രഹ സർവ പൂർവേണൈവൻ ഗ്രഹമദ പൂർവേണൈവ അൻഗ്രഹമത ഹൃദയ അണു സർവസി തേതദേകം പറയണത് അപ്പൊ അണ്ണെന്ന് പറയുമ്പോ ഇതിനെ എടുക്കാൻ പറ്റില്ല. പത്രുണേഠി എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ജല്ല് പരത്തി വരുമ്പോഴെല്ലാം ഈ സൂത്രങ്ങൾ വരുന്നു. ഏതാണ് ഹോഢ ജുർധോധ്വം ഢോഢേ ലോപ. അതുകൊണ്ട് ഒരു ഠകാരേ ഏകത്തുള്ളൂ, അത് ജലാദി വരും. പിന്നെ പിത്ത് ആണെങ്കിൽ എന്ത് വരും? ഏന്ന് വരും. ഗുണം വന്നിട്ട് തൃണേ പത്രണേ. അടുത്ത് ഹലാദി പിത്തില്ലാത്തോണ്ടെന്ന് വരുന്നു, ഇം വരുന്നില്ല. തൃ ഇവിടെ സിനസോര ലോകാകാരം ലോപിക്കുന്നു. ഇമ്മ് വരുന്നില്ല. പത്ര ഹോഢ ജഷസ്തുത്വം ടോഢേ ലോപ. അവിടെ നകാരം അങ്ങനെ വന്നു ആണോ? ആ എന്തുകൊണ്ട് റൂണ സിനത്തും വന്നില്ല? അസിദ്ധം വരുന്നിവിടെ എങ്ങനെയാ? ഠാപരത്തിലിരിക്കുമ്പോ നഗാരത്തിന് നശ്ച അവതാന്തസ്യ അനുസ്വാരസ്യ യി പരസ്വർണം. അതുകൊണ്ടാണ് അവിടെ എണ്ണത്വം വരുന്നത്. തൃണ്ഠ അല്ലാതെ എണ്ണത്വം വരത്തില്ല. എന്തുകൊണ്ട്? കുറുത്ര റൂണ സിനത്വം വരുന്നില്ല. തൃണേഢി തൃണ്ഠ. അടുത്ത് ജല്ല് വരത്തില്ല, പിത്തും വരത്തില്ല, ഹലാദി പിത്തും വരത്തില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? തൃ സിനസോരല്ലോ പോയി തൃ അകാരം ലോപിച്ച് തൃ തൃന്തി എന്തുവരുന്നു? നകാരത്തിന് നശ്ചാവതാന്തസ്യ ജലി അനുസ്വാരസ്യോ പരസവർണ തൃം അനുസ്വാരസ്യ പരസവർണ വരുന്നില്ല. എന്തുകൊണ്ട്? യയില്ല, ഹായാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ആ ഹായ വിട്ടിട്ട് യെയ്യെന്ന് പറഞ്ഞു. ഹായ വിട്ടിട്ടല്ലേ യെയ് പറഞ്ഞിരിക്കുന്നു. ഹായ വിട്ടിട്ടല്ലേ യാ തുടങ്ങി അവസാനത്തെ ഹായുടെ മുമ്പിലുള്ള യാ വിചാരിക്കും. എന്താ ഒരു അതുകൂടെ ചേർത്താൽ എന്താ കുഴപ്പം? ഒരു അക്ഷരമല്ലേ ഉള്ളൂ. അതുകൂടെ അങ്ങ് ചേർത്താൻ എന്താ പ്രശ്നം? അല്ലേ ഗുരുവായി. അപ്പൊ എന്തുവരുന്നു ഇവിടെ? തൃം അന്തി. ഇവിടെ ഫലാദിയില്ല, പിത്തില്ല, സർവധാതുവില്ല. അതുകൊണ്ട് ഈ വരുന്നില്ല. എന്നാ സിനസ്വരലോവ വരുന്നുണ്ട്. നത്വം വരാൻ നിമിത്തമൊന്നും ഇല്ല. തൃംഹന്തി മൂന്നിടത്ത് മൂന്ന് രൂപത്തിലാണ്. തൃണേഢി തൃണ്ഡ അവിടെ നത്വം വന്നു. തൃംഹന്തി ഇവിടെ സിപ്പിൽ വരുമ്പോഴും എന്തുണ്ട്? പിത്തുണ്ട്, ഹലാദി ഉണ്ട്. അതുകൊണ്ട് ഇം വന്ന് ഗുണം വന്ന് നകാരത്തിന് നകാരം വന്നിട്ട് തൃണേഹ് സി എന്തുവരുന്നു? ഹോ ഢ പിന്നെ എന്തുവരുന്നു? ഷഡോഹോ സി ഷത്വം തൃണേക്ഷി തൃണ്ട തൃണ്ട അണത്വം വരുന്നു. ബാക്കി എല്ലാം വരുന്നു. തൃ പരത്തിൽ എന്തായിരിക്കുന്നത്? മീ. അപ്പൊ എന്തുവരും? ഹലാദി പിത്ത് വന്നു. അപ്പൊ എന്തുവരും? തൃണേ ഹ് മീ ഇരിക്കുന്നു. ഇവിടെ ഹോട്ട വരുമോ? എന്തുകൊണ്ട്? ജല്ലില്ല. പിന്നെ ജഷസ്തോ ധോ ധ വരുന്നില്ല, ലോകോ വരുന്നില്ല, വരുന്നില്ല. അപ്പൊ തൃണേഹ്മി പലയിടത്തും പലതരത്തിലാണ് വരുന്ന രൂപങ്ങൾ. തൃണേഹ്മി അടുത്ത് തൃ അവിടെ സെൻസോറല്ലോ വരും. തൃന്റെ പരത്തിൽ നഗാരിക്കുന്ന നത്തവും വരാം. ഒന്നുകൂടെ വരാമോ? പരത്തിൽ ഹകാരം ഇരിക്കുകയാണ്. നശ്ചാബ്ദാന്തസ്യ ജലി ഒന്നുകൂടി. അപ്പൊ അനുസ്വാരം വരാം. അപ്പൊ തൃ അനുസ്വാര സി പരസവർണ്ണം വരാമോ? ഇല്ല, വരില്ല. പിന്നെ നത്വം വരാൻ വഴിയൊന്നും ഇല്ല. വന്നിരുന്നു ഉണ്ട് പറയണം. എങ്ങനെയാണ് രൂപങ്ങൾ? തൃണേഢി തൃണ്ട തൃംഹന്തി തൃണേഷി തൃണ്ട തൃണ്ട തൃണേഹ്മി തൃംഹ തൃംഹ ി തുണ്ട നെട്ടിൽ വരുമ്പോ ദ്രഹ ത്രഹ് അഭ്യാസകാര്യമെല്ലാം വന്ന് തത്രഹ് ഗുണം വന്നിട്ട് തത്രഹ തത്രഹ തുഹു തത്രഹു തത്രഹിത തത്രഹ തുഹു തത്രഹ തത്രഹ തത്രഹിവ തത്രഹിവ. പിന്നെ നെട്ടിൽ വരുമ്പം തൃഹ് ഇട്ട് ഗുണം തൃഹിത രണ്ടങ്ങനെ വരും. തൃഹുണ്ട സേയാസി കൃത ചെറുത തൃത ഉടൻ അതുകൊണ്ട് ഒറ്റ രൂപയേ ഉള്ളു. ലോട്ടിൽ വരുമ്പോ എന്തായിരുന്നു? തൃണേ അവിടെ വ്യത്യാസമൊന്നുമില്ല. ഭൂ തൃണേഢു തൃണ്ടാത് അവിടെ എന്തോരും ഹോഠ ഠോട്ടെ ലോകോ എല്ലാം വന്നിട്ട് തൃണ്ടാത് നകാരം വരൂ, നകാരം വരൂ, അനുസ്വാരം വരൂ. ആ തൃണ്ടാത് തൃണ്ടാം തൃം ഹന്തു അവിടെ എന്തോരും അനുസ്വാരം വരൂ, നത്തും വരൂ, അനുസ്വാരം വരും. തൃംഹന്തു അടുത്ത് വരുമ്പോ എന്തുവരുന്നു? തൃ നത്വം വരുന്നില്ല, നകാരമാണ്. തൃ അന് അകാരം രൂപിച്ച് ഹ് പരത്തിൽ എന്തിരിക്കുന്നു? ഉജ്ജ്വലിയോ ഹേരദ്ധി വന്നു. അപ്പൊ എന്തുവരും? ഹോഠ വരുന്നു പരത്തില്. ഷ്ടുത്വം വന്നു. ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ ഠോഠേ ലോകം വന്നു. ലോകം വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടെ ചെറി ഹബിച്ചായതുകൊണ്ട് പിത്താണ്. അതുകൊണ്ട് അകാരം ലോപിച്ചുപോയി. ലോപിച്ചുപോയി കഴിഞ്ഞാൽ തൃ നകാരത്തിനകത്തും വരുമോ? പരസവർണം വരും. അങ്ങനെ സർവാധികം അപിത്തായതുകൊണ്ട് എന്ത് വരുന്നു? പിത്താണെങ്കിലും എന്ത് വരത്തുള്ളൂ? ഇത് അപിത്തായതുകൊണ്ട് അത് വരുന്നില്ല. പക്ഷെ അകാരം ലോപിച്ചിട്ട് പക്ഷെ ആ നഗാരത്തിന് പരസവർണം വന്ന് നഗാരം വന്ന് തൃണ്ഡി ധി ആണ് വന്നത്. ധി വന്നുകൊണ്ട് എന്ത് വരുന്നു? തൃണ്ഡി തൃ ഒന്ന് പോയി, ഒരുടെ കാരം പോയോണ്ട് ഒന്നേ ഉള്ളൂ തൃണ്ഡി. അടുത്ത് തൃണ്ടാ പഴയതുപോലെ തൃണ്ഡം തൃണ്ട അവിടെ എന്തുവരുന്നു? തൃണാഹ് ആ പരത്തി വന്നു. ഇപ്പൊ പിത്താണ്, പക്ഷെ എന്തല്ല, ഫലാതി വരത്തില്ല. പിത്തുണ്ട്, ഫലാതി. ഇപ്പൊ തൃണഹാനി നഗാരത്തിന് നഗാരം വരും എങ്ങനെ? വെണ്ണം നസിന തൃണഹാനി തൃണഹാവ തൃണഹാവ. അപ്പൊ എങ്ങനെയാ രൂപങ്ങൾ? തൃംഹന്തു തൃണ്ഡി തൃണ്ഡി അടുത്ത് ലങ് ആ തൃ എന്ത് വരുന്നു അവിടെ? പരത്തിൽ തിപ്പുണ്ടോ? ഫലാദിയുണ്ടോ? ഉണ്ടോ? ഫലങ്ങാഭ്യപ്രകാരം ലോപിച്ചു പോയല്ലേ? പയ്മോരോ പ്രത്യേകതോ പ്രത്യേക ലക്ഷണം. അതുകൊണ്ട് ഇം വരുന്നു, ഗുണം വരുന്നു, അട്ട് വന്നു. ആ തൃണേ ഹോ ഢ ജസ്തു ചേർത്തും വരുമ്പോ അതൃണേഡ് അതൃണേഡ് അടുത്ത് അതൃണ്ഠാം ണത്വം വരൂ. പരസവണ്ണം ഒന്ന് അതൃണ്ഠാം അതൃഹ് അതൃംഹ് അൻ അതൃംഹൻ. അടുത്ത് വീണ്ടും സിപ്പ് ലോപിച്ചു പോകുന്നുണ്ട്. അതൃണേഡ് അതൃണേഡ് അതൃണ്ഠം അതൃണ്ഠ ആതൃ ആതൃ അവിടെ ന ഹ പരത്തിലെന്താണ്? അതുകൊണ്ട് എന്തുവരും? അത്ര അവിടെ പിത്തുണ്ട്, പക്ഷെ അല്ലാതില്ല. സെനസോറല്ലോ വരുമോ? മിത്തല്ലേ. ആ അപ്പൊ എന്തുവരും? അത്രണാഹ് അത്രണഹം ഹോട്ട വരുന്നില്ല. ഹോട്ട വരുന്നില്ല, പരത്തിൽ പിത്ത് ഇല്ലാത്തതുകൊണ്ട്, പിത്താണ് പക്ഷെ ഹല്ലില്ലാത്തതുകൊണ്ട് ഇമ്മു വരുന്നില്ല. സിനസൂറല്ലോ വരുന്നില്ല, പരത്തിൽ ഞിത്തില്ലാത്തതുകൊണ്ട്. അപ്പോ പക്ഷെ എന്നാണ്? അത്തും വരുന്നു. ആതൃണാഹം അതിനഹം അവിടെ സിനസൂറല്ലോ വരും. നഗാരത്തിൽ നത്തും സെൻസോറിലോ വരില്ലേ? വരൂ വരും. ആ തൃണത്തും വരൂ വരില്ല. എന്തുകൊണ്ട്? പരത്തിൽ ഹകാരം ഇരിക്കുന്നുണ്ട്. നശ്ചാപദാന്തസ്യ അനുസ്വാരം വരും. അപ്പൊ ആ തൃം പരത്തിൽ എന്ത് വരുന്നു? അത്രം അത്രമുഹ്വ അത്രമുഹ്വ അങ്ങനെ രൂപങ്ങൾ. അതൃണേട് അതൃണേട് അതൃണ്ടാം അതൃമുഹാൻ അതൃണേത് അതൃണേ അതൃണ്ടം അതൃണ്ട അതൃണഹം അതൃമുഹുവ അതൃമുഹുവ. അടുത്തത് തൃഹ് തൃഹ് അവിടെ എന്തോരം ക്ഷണമോ വരത്തില്ലേ? ശനം വന്നു കഴിഞ്ഞാൽ ശനസ്വരലോ വരും. അവിടെ ണത്വം വരത്തില്ലേ? എന്തുകൊണ്ട്? അനുസ്വാരം. അപ്പൊ തൃംഹിയാത് ആശ്രലിംഗിൽ വരുമ്പോ ശനം വരുമോ? തൃഹ്യാത് ണത്വം വരുമോ? നായയില്ല അവിടെ. അപ്പൊ പിന്നെ ഇതിനാണ് തോന്നുക. തൃഹ്യാത് ലിംഗിൽ വരുമ്പോഴോ ആ തൃ ഹിട്ട് സിച്ച് ഇട്ട് തെച്ച് ഇടയീട്ടി പോയി അവിടെ എന്തുവരുന്നു? ഗുണം വരുന്നു. അതർഹീത് അതർഹിഷ്ടാം അതർഹിഷു അതർഹീഹി ഇഷ്ടം അതർഹിഷ്ട അതർഹിഷം അതർഹിഷ്വ അതർഹ. അടുത്ത് അദർശ്യം ഹിസി ഹിംസായം അതുപോലെയാണ് എളുപ്പമാണ്. ഹിസി എന്ത് വരുന്നു? ശനം വരുന്നു. ഹി നരിക്കുമ്പോ സൂത്രം വരുന്നു. ഇതുത്തോന്നും ധാതോ വരുന്നു. ഹിസ് ഇതുത്താണ് അല്ലേ? അപ്പൊ എന്ത് വരുന്നു? ഹിന്ന അതിന്റെ പരത്തിൽ നുമ്പിന്റെ അതിന്റെ പരത്തിൽ ഇവിടെ രണ്ട് നകാരം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോരും സ്നാന്നലോപ ശ്രമപരസ്യ നസ്യലോപോസ്യ ശ്രമന്റെ പരത്തിലുള്ള നകാരത്തിന് ലോപം വരും. ഇവിടെ ശ്രമന്റെ പരത്തിൽ നകാരം വന്നു കഴിഞ്ഞാൽ ലോപിച്ചു. ചുരുക്കത്തിൽ എന്തായി? നാം വന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. വന്നിട്ടൊരു പ്രയോജനമില്ല. ഇനി ഇവിടെ ഇതിന് പ്രയോജനം വരുമെന്ന് നോക്കാം. ഇവിടെ എന്തായാലും ഇല്ല. അപ്പൊ എന്തോരുന്നു? ഹി നസ് അവിടെ എന്തോരുന്നു? വിശ്നസോൽ അല്ലോപം വന്നു കഴിഞ്ഞാൽ എന്തോരും ഇത് പിത്താണ്. അപ്പൊ അതും വരുന്നില്ല. അപ്പൊ എന്തോരുന്നു? ഹി നസ്തിനസ്തി ആത്മനാത്മാനം എന്നല്ലേ ഹിനസ്തി. അടുത്തെന്തോരുന്നു? ശനം വരുന്നു. അപ്പൊ ഇവിടെ എല്ലായിടത്തും ശനമും വരുന്നു. ഏതോന്നും ദാതോ നുമും വരുന്നു. ശനസുവരല്ലോ നമ്മൾ ലോപിക്കുന്നു. ചുരുക്കത്തിൽ ഹി നായിരിക്കും. അവിടെ ഇവിടെ ശനസുവരലോപ വന്നു കഴിഞ്ഞാൽ ഹി നഷ്ടപദാന്ത ചലി വരുമോ? എന്താ അനുസ്വാരസ്യ നഷ്ടപദാന്ത ചലി വരുമോ? ഉണ്ടോ തരത്തില്? അപ്പോ അനുസ്വാരം വന്നു കഴിഞ്ഞാൽ എന്തോരും അനുസ്വാരസ്യ പരസവർണ്ണ വരുമോ? ഏജ് ഉണ്ടോ തരത്തില്ല? കപ്പയ്യ വരെ എത്തിയുള്ളൂ. അപ്പോ എന്തോരുന്നു? ഹിംസ് അവിടെ അകാരം ലോപിച്ചു. അനുസാരം വന്നു ഹിംസന്തി. അടുത്ത് ഹിനസ് സി എന്തുവരുന്നു? ഹിനസ് സി എന്തുവരുന്നു? ഒന്നും വരാനില്ല. എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഹിനസ് സി സഹകരണം ലോപിക്കാതെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ഹിനസ്സി. അടുത്ത് ഹിനസ്തയണ ഹിംസ്ത ഹിംസ ഹിനസ് മീ ഹിംസ്മഹ ഹിംസ്മഹ. എട്ടിൽ വരുമ്പോ എന്തോരും? ഇതിതോ നിന്ന്. പക്ഷെ ഹകാരത്തിന് എന്തോരും? ഉപസിച്ചു, അഭ്യാസിച്ചെറിച്ച. എന്നിട്ട് എന്തോരും? എന്തിന് ചകാരമാണോ വരുന്നത്? അപ്പൊ എന്തോരുന്നു? ജി നുമ്മുണ്ട്. ജിഹിംസ അത് ബുദ്ധായ വരുമോ? എന്തുകൊണ്ട് ലൊട്ടിൽ വരുമ്പോഴോ നുംവരും ഹിംസിത. അടുത്ത് നുമ്മു വരുന്നു. എട്ട് വരുന്നു ഹിംസിഷ്യതി. നോട്ടിൽ വരുമ്പോ ഹിനസ്തു ഹിംസന്തു ഹീനസ് പരത്തിലെന്ത് വരുന്നു? സി ഹുജ്ജൽഭ്യോ ഹെർദിയോ സൂത്രം വരുന്നു. പഠിച്ച സൂത്രം ധീച്ച പ്രകാരം എന്ത് ചെയ്യുന്നു? സകാരം. എന്താണ് എന്റെ വിടത്തി? സസ്യലോപസ്യ സകാരം ലഭിച്ചു. അപ്പൊ എന്തുവരുന്നു, ഇവിടുത്തെ ധാതുവിന്റെ സകാരം ഡുവിച്ചു. ചെറിയപിച്ച ഗിത്തായുണ്ടെന്തുവരും, ഗിത്തായുണ്ടെന്തുവരുന്നു, അതും ഡുവിച്ചു. അപ്പൊ ഹീ എന്ന് പരത്തിലെന്താണ് ധി. ഏസൂത്രം വരുന്നു, ഏ സൂത്രം വരുന്നു, ഹീന ധിന്നിരിക്കുമ്പോ നശ്ചാവദാന്തസ്യ ജലി പ്രസവർണം വരൂ. വന്നു കഴിഞ്ഞാലും എങ്ങനെയായിരിക്കും ഹിന്ദി? ഇപ്പൊ മനസ്സിലായ എങ്ങനെയാ ഹിന്ദി ഉണ്ടായിരുന്നു? ഇത്രയും കാലം ഹിന്ദി പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ട് ഇപ്പൊ മനസ്സിലായോ? ഹിന്ദി ഹിന്ദി തന്നെയാ, നിങ്ങളുടെ ഹിന്ദി തന്നെയാണ്. കുറച്ചുകൂടെ ഒന്ന് കടുപ്പിച്ചോ, ഹിന്ദി ഹിന്ദി. ആ അങ്ങനെയുണ്ട്, ഇത് പല അഭ്യാസങ്ങളും കാണിക്കും. ഭവേ വർണ്ണാഗമാ ധംസോ സിംഹോ വർണ്ണവിപര്യാ ഗൂഢാത്മാ ഗൂഢോത്മാ വർണ്ണവികൃതേ വർണ്ണനാശാ പുഷോദരം. ഇതിൽ നിന്നാണ് സിംഹശബ്ദം ഉണ്ടാകുന്നത്. തിരിച്ചിട്ടിട്ട് പുഷോദരാധീനി യഥോപദിഷ്ടം, പുഷോദരാധിപ്പെടുത്തിട്ട് ഹിംസ ഹിംസായ ഹിംസിക്കുന്നതാണെന്ത് സിംഹം. ഇതിനു നേരെ തിരിച്ചിടും, അങ്ങനെ ചില പരിപാടിയൊക്കെ ഉണ്ട്. ഹിംസി എന്തുവരുന്നു, ആ ഹിന്ദി ഹിന്ദി ഹിന്ദി എന്തുവരുന്നു, ഹിംസ്താത് ഹിംസ്തം ഹിംസ്ത ഹീനസാനി ഹിനസാവ ഹിനസമ്മ. അല്ലെങ്കിൽ വരുമ്പോഴോ പരത്തിലെന്തുവരുന്നു, തിപ്പ് വരുന്നു, തികാരം പോയി, തകാരവും പോകുമ്പോ ശേഷിക്കുന്ന എന്താണ്, ആ ഹി നസ്. അപ്പൊ വരുന്നു തിപ്പ്യനസ്തേ പദാന്ത സസ്യ ദഹസ്യാത് പിതി നത്വസ്തേ. അസ്ഥാതുവിനെ വിട്ടയ്ക്കുക, പദാന്തത്തിലെ സകാരത്തിന് ദകാരം വരും. എപ്പോ, തിപ്പ് വരവിരിക്കുമ്പോ. ഇവിടെ അഹീനസ് എന്ന് പറയുന്ന പദാന്തമായി എങ്ങനെ, സുപ്തിംഗന്ധം പദം തിപ്പ് ലോഹിച്ചു പോയി, പരത്തിലും തിപ്പ് പോയി, അപ്പൊ അഹീനസായില്ലേ. ഇവിടെ സസജ്വരു വരേണ്ടാണ്, അതിന്റെ അപവാദമാണ് ഈ സൂത്രം. എന്താ പറയുന്നത്, സസജ്വരുവിനെ ബാധിക്കുകയാണ് അപവാദം. സകാരത്തിന് ദകാരം വരുമെന്നാണ്. പക്ഷെ ഈ പണി എവിടെ ചെയ്യാൻ പാടില്ല, അസ്ധാതു. അസ്ധാതുവിന്റെ ലങ്ങിന്റെ രൂപം എങ്ങനെയാണ്, അസ്ധാതുവിന്റെ ലങ് പ്രദോഷേകം അവിടെ എങ്ങനെ ദീർഘം വന്നത്, അസ്ഥിസിജോ അപ്രത്യേക പ്രകാരം ഇട്ടു വന്നു. ആസീത് ഇവിടെ പറയുന്നത് പദാന്തത്തിലെ സകാരത്തിന് വിധിക്കുന്ന ഈ കാര്യം എന്താണ്, ദകാരം. അസുധാതുവില് തിപ്പ് വരവിരിക്കുമ്പോ പദാന്തത്തിൽ വരാൻ പാടില്ല. അസുധാതുവില് തിപ്പ് വരവിരിക്കുമ്പോ പദാന്തത്തിൽ സകാരം വരുമോ? അസുധാതുവില് തിപ്പ് വരവിരിക്കുമ്പോ പദാന്തത്തിൽ സകാരം വരുമോ? ആസീതെന്നായിരിക്കുന്നു, വരത്തില്ല. വരൂ, ആസീതെന്ന് പറയുന്നിടത്ത് തിപ്പ് വരവിരിക്കുമ്പോ പദാന്തത്തിൽ സകാരം വരൂ. പിന്നെ എന്തിനാ പറഞ്ഞത് ഇത് അസുധാതുവിൽ വരാൻ പാടില്ല എന്ന്? അസുധാതുവിൽ പദാന്തത്തിൽ തിപ്പ് വരവിരിക്കുമ്പോ ദകാരം വരാൻ യാതൊരു ചാൻസും ഇല്ല. എന്നിട്ട് ഇവിടെ എന്ത് പറഞ്ഞു, തിപ്പി അനസ്ഥയെ അസുധാതുവിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്താണ്, സലില ആസ ഇതം സർവം എന്ന് പറയുന്ന ഋഗ്വേദ മന്ത്രത്തിൽ വേദത്തിൽ ആഹ എന്നുള്ള രൂപം ശ്രദ്ധിക്കുന്നു. അതായത് അസുധാതുവിന്റെ പരത്തിൽ ലങ്കിൽ വൈദിക പ്രക്രിയ അനുസരിച്ച് ബഹുളം ഛന്ദസി പ്രകാരം ഇട്ടു വരത്തില്ല. അപ്പൊ ആസ് പരത്തിൽ എന്തിരിക്കും, തീ. ഇത് ശ്രീകാരം ലോപിച്ച് ഭംഗിയാഭ്യോ തകാരം ലോപിച്ച് ആസെന്നിരിക്കും. ആസിന് ഋത്വ വിസർവം വന്നു കഴിഞ്ഞാൽ എന്തോരും ആഹാ എന്ന് വെച്ചാൽ ആസീത് സലിലം ജലം ആസീത് ആയിരുന്നു ഇതം സർവ്വ. ഇതെല്ലാം മുമ്പ് വെള്ളപ്പൊക്ക കാലത്ത് മഹാപ്രളയത്തിൽ എന്തായിരുന്നു, എല്ലാം വെള്ളത്തിലായിരുന്നു എന്ന് പറയുന്നില്ലേ. അപ്പൊ അവിടെ വേദത്തില് ആഹാ എന്നുള്ള രൂപം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. ആഹാന്ന് ശ്രദ്ധിക്കാൻ വേദത്തിൽ, അവിടെ ആസീതെന്ന് വരാൻ പാടില്ല, വേദത്തിൽ ആഹാന്ന് വരണം. മനസ്സിലായോ? എന്നുവെച്ചാൽ ആസ ആസ ആസ ആസ് പരത്തില് ആസ എന്ന് പറഞ്ഞു. അത് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? തിപ്പ്യാനസ്തയെന്ന് പറഞ്ഞത്. ഇല്ലെങ്കിൽ എന്തുവരും? അവിടെ ഇട്ടിനെ നിഷേധിക്കുന്നുണ്ട്, തകാരം ലോപിച്ചിട്ട് ആസ എന്നിരിക്കുമ്പോഴത്തേക്ക് ആഹ എന്ന രൂപം ശ്രദ്ധിക്കാതെ പോകും. മനസ്സിലായോ? അത് നിങ്ങളുടെ ഭൈമി വ്യാഖ്യാനത്തിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവർ അവിടെ നോക്കിയാൽ ആഹ എന്നുള്ള രൂപം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. അല്ലെങ്കിൽ ആസ ആസ ആ തിരിഞ്ഞുപോയി. ആ ആസ് എന്നുള്ള എന്തായി മാറും? ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസർഗമായി മാറും. ആ വിസർഗമായി മാറും. ആഹ അങ്ങനെ ആവരുത്. അങ്ങനെ ആവരുത്. ആഹ എന്ന് വരും. ആഹ എന്ന് വരും. സകാരത്തിന് എത്തി വിസർഗം വന്നിട്ട് അങ്ങനെ വരണം. അങ്ങനെ വരേണ്ടത്. അല്ലെങ്കിൽ എന്തുവരും? ഈ ആസീത് ആസീത് എന്നല്ലേ ഇരിക്കുന്നത്. വേദത്തില് എന്താ പറഞ്ഞിരിക്കുന്നത്? വേദത്തിൽ പറഞ്ഞു ബോളം ചന്തസ് ഇട്ടുപോയി, ദകാരം പോയി, ആസന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞില്ലെങ്കിൽ എന്തുവരും? പദാന്തത്തിൽ സകാരത്തിന് ദകാരം വന്നിട്ട് എന്തുവരും? ആദെന്ന് വരും. ആദ് അറിയില്ലേ? പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞു? അതിനെ ഒഴിവാക്കാൻ. അപ്പൊ ആസിലെ സകാരത്തിന് എന്തുവരും? ദകാരമല്ല വരുന്ന ഒരു വിസർഗം വരും. അതിനു വേണ്ടിയിട്ടാണ്. അതതിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. സംശയമുള്ളവരത് നോക്കിയോ. അപ്പോ എന്തുവരുന്നു? ഇവിടെ എന്തുവരുന്നു? ആ തിപ്പ്യനസ്യ പ്രകാരം ദകാരം വന്നിട്ട് പിന്നെ അതിന് എന്തുവരാം? വാവസനെ വന്നിട്ട് ഇതാ വന്നിട്ട് എന്തുവരും? രണ്ടു രൂപ വരും. അഹിന്നത്ത് അഹിന്നത്ത് അവിടുത്തെ അഹിംസ്തം അഹിംസ്ത ആഹീനാസ് സീത ചികാരം ലോപിച്ചു സകാരം പോകുമ്പോ അടുത്ത് വരുന്ന എന്താണ്? സിപി ധാതോ രുർവ പദാന്ത സിദ്ധാതോ സസ്യ രുഹു സ്യാത് വാ പക്ഷേദഹ. ഇവിടെ അഹിനസ് എന്നിരിക്കുന്നു, സിപ്പിരുന്നു, ഇകാരം പോയി, സകാരം പോയി. അഹിനസിന്റെ സകാരത്തിന് വികല്പമായിട്ട് രുത്വം വിധിച്ചു. നിത്യമായിട്ട് രുത്വം വന്ന ഒരു രൂപയെ വരും. വികല്പമായിട്ട് രുത്വം വന്നു കഴിഞ്ഞാൽ വിസർഗം വന്നിട്ട് എന്തുവരും? ആഹിനഹ രുത്വം വരാത്ത വർഷത്തിൽ ജലാഞ്ജിശ അന്തേ പ്രകാരം ദഹാരം വന്നിട്ട് അഹിനത് അങ്ങനെ വരും. ആണ് പക്ഷേ ദഹ എന്ന് പറഞ്ഞു. ഓ അതൊക്കെ എല്ലാം കൂടെ എന്തിനാ? ഇത്രയും മതി. ആഹിനത് അല്ലേ? അല്ല ഭാവസാനെ. ആ അത് വേണമെങ്കിൽ ഒന്നോട്ട് കുഴപ്പമില്ല. അഹിനത് അഹിനത് ഇത് തന്നെ ഇപ്പൊ കൂടുതലാ. അടുത്തെന്ത് വരുന്നു? ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ. അഹിനസം എന്നാണോ? അഹിംസ്തം അഹിംസ്ത അഹിനസം അഹിംസ അഹിംസ. ഇനി വിധിലിംഗിൽ വരുമ്പോ അവിടെ എന്തുവരും? നമ്മ ശ്രമം വന്നിട്ട് വന്ന് ശേഷിക്കും. അപ്പൊ എന്തുവരും? ഹിംസ്യാദ് ആശയില്ലെങ്കിൽ വരുമ്പോഴോ നും വരും. അതുകൊണ്ട് അവിടെ അനുസ്വാരം കാണും. ഹിംസ്യ അതുകൊണ്ടാണ് മാ ഹിംസ്യാദ് സർവ ഭൂതാനി. അതായത് അതാണ് ഇതിന്റെ പ്രയോജനം. നും വിരിച്ചതുകൊണ്ട് എന്തുവരുന്നു? നകാരം വന്നു, ഹകാരം പരിഹരിക്കുന്നുണ്ട്. നശ്ചാവദാന്തസ്യ ജനി അനുസ്വാരം മന്ത്രി ഹിംസ്യാദ് ഹിംസ്യാദാം എന്നാണോ? ആ ഹിംസ്യാസ്താം ഹിംസ്യാസു ഹിംസ്യാഹ ഹിംസ്യ ഹിംസ്യാസ്താം. സേട്ട് ധാതു ആയതുകൊണ്ട് എന്ത് വരുന്നു, നുമ്മെന്തായാലും വരും, അതുകൊണ്ട് എന്ത് വരുന്നു, ആ ഹിം സ് ഈ ത് എന്ത് വരുന്നു, അഹിംസീത് അഹിംസിഷു അഹിംസീ അഹിംസിഷ്ടം അഹിംസിഷ്ട ശിഷ്ടം അഹിംസിഷു അഹിംസിഷ്ടം. അടുത്തെന്ത് വരുന്നു, അഹിംസിഷ്യത് അഹിംസിഷ്യത അഹിംസിഷ്യൻ അഹിംസിഷ്യ അഹിംസിഷ്യ അഹിംസിഷ്യ. Om Shri Guru Om Shri Guru.